മനോനാശം, തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം എന്നൊക്കെ പറയുന്നത് വാസിഷ്ഠത്തിലാണ്. വാസിഷ്ഠം വിദ്യാരണ്യ സ്വാമിക്ക് മുമ്പ്, ശങ്കരാചാര്യർക്ക് ശേഷം. ശങ്കരാചാര്യന് ഒരു 100 വർഷത്തിനകം വരുന്ന ആളാണ് വാചസ്പതി മിശ്രം. ഇത്രയേ വരും എന്ന് കൃത്യമായ കണക്കല്ല, ഊഹാപോഹങ്ങളാണ്. അതിനകത്തുനിന്ന് യോഗ വാസിഷ്ഠത്തിന്റെ സ്വാധീനമില്ല. അപ്പോ ഈ ശങ്കരാചാര്യർക്ക് ശേഷം വിദ്യാരണ്യസ്വാമിക്ക് മുമ്പ് എപ്പോഴോ ആണ് അതെഴുതിയത്. അദ്വൈതം യോഗവും നല്ലവണ്ണം അറിയാമെന്നുള്ള വളരെ പ്രതിഭാശാലിയായ വലിയൊരു പണ്ഡിതനാണ് അതെഴുതിയത്. ആ എഴുതിയ ആളാരാണെന്നും അറിയില്ല. നിസ്സാരക്കാരനല്ലാതെ എഴുതി, കാരണം പിന്നീട് വന്ന് എല്ലാവരെയും അത് സ്വാധീനിച്ചു, എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പുസ്തകമാണ്. വിദേശികളൊക്കെ ഒരുപാട് ആകർഷിച്ച ഒരു പുസ്തകമാണ് യോഗവാസിഷ്ഠം. അതിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്, ലോകവാസന, ശാസ്ത്രവാസന. ഇതിന്റെ വാസനാക്ഷയം എന്ന് പറയുന്നത് അതിലാണ് ചർച്ച ചെയ്യുന്നത്. ശങ്കരാചാര്യ വാസനാക്ഷയം, മനോനാശം ഇതെന്നും ചർച്ച ചെയ്യുന്നു. മനോനാശത്തെ കുറിച്ചൊന്ന് ശങ്കരാചാര്യ ചർച്ച ചെയ്യുന്നതേ ഇല്ല എന്ന് വെച്ചാൽ ഭാഷ്യകാരൻ ഒന്നും ചർച്ച ചെയ്യുന്നു. മനോനാശപ്പെടണമെന്നും പറഞ്ഞ്, മനോനാശം എന്നും പറഞ്ഞ അദ്വൈത ചിന്താപദ്ധതിയിൽ ഒരു ചെറിയ ഭാഗമുണ്ട്. പിന്നെ തമിഴ്നാട്ടില് കൊടകനല്ലൂർ സുന്ദരസ്വാമി കേട്ടിട്ടുണ്ട്. ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. ഗുരുദേവനെ ഒരുപാട് സ്വാധീനിച്ച ആളാണ് സുന്ദരസ്വാമി. ഗുരുദേവനെ എന്നുള്ള ചട്ടമ്പിസ്വാമി, അദ്ദേഹത്തിന്റെ നിജാനന്ദ വിലാസം മലയാളത്തിലേക്ക് തമിഴിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ്. നിത്യേന്ദ്രി ചട്ടമ്പിസ്വാമിയുടെ കൃതി എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചു. ചട്ടമ്പിസ്വാമി എഴുതിയാണെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു വിവർത്തനമാണ്. അദ്ദേഹം ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ജാതിക്കെതിരായിട്ട് വളരെ ചിന്തിച്ച ആളാണ്. ജാതി വിഭാഗത്തിനെതിരായിരുന്നു. അതാണ് ഗുരുവിനെയും സ്വാധീനിച്ച ആളാണ്. ഗുരു കൃതികളിലൊക്കെ ഈ സുന്ദരസ്വാമിയുടെ കൃതികളുടെ സ്വാധീനമുണ്ട്. തമിഴുമായി ആരൊക്കെ ബന്ധപ്പെട്ട അവരുടെ കൃതികളിലെല്ലാം ഉണ്ട്. ചട്ടമ്പിസ്വാമിയുടെ കൃതികളിലും ഉണ്ട്. അതിൽ മനോനാശം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ചട്ടമ്പിസ്വാമി തർജ്ജമ ചെയ്തത്. എന്താണ് അദ്വൈത ചിന്താപദ്ധതിയിൽ വിദ്യാനന്ദ തീർത്ഥരടുത്ത് ചേർത്തിരിക്കുന്നു. അതൊക്കെ ചട്ടമ്പിസ്വാമി എഴുതിയെന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. റിസർച്ച് ചെയ്ത ഒരു ഡോക്ടറേറ്റ് എടുത്തവർക്ക് അങ്ങനെ വിചാരിച്ചില്ല, അവർക്ക് വിവർത്തനമാണ്. പക്ഷെ അത് കുറെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ നിജാനന്ദ വിലാസത്തിന്റെ ഒരു ഭാഗം മുഴുവൻ മനോനാശമാണ്. ഈ സംഗതിയൊക്കെ വരുന്ന എവിടെ നിന്ന്? വിദ്യാരണ്യസ്വാമിയിൽ നിന്ന് വന്നാണ്. വിദ്യാരണ്യസ്വാമിയുടെ സ്വാധീനം കൊണ്ട് വന്നതാണ്. വിദ്യാരണ്യസ്വാമി ദക്ഷിണേന്ത്യക്കാരനാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ സ്വാധീനം തമിഴ്നാട്ടിലുമാണ്. ആ സുന്ദരസ്വാമിയുടെ ശിഷ്യനാണ് മനോന്മണി സുന്ദരംപിള്ള. കേട്ടിട്ടുണ്ട്? ഗുരുദേവൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു. കൊടപ്പനക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഹാർവി ബംഗ്ലാവ്. ഗുരുദേവന്റെ ചില ജീവചരിത്രങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ ചട്ടമ്പിസ്വാമിയും പോകുമായിരുന്നു. എന്നറിയപ്പെടുന്ന ഒരു തത്വചിന്തകനായിരുന്നു. പാശ്ചാത്യ പൗരസ്ത്യ ചിന്തകളിലെല്ലാം വളരെ പ്രഗത്ഭനായിരുന്നു. പക്ഷെ ഡയബറ്റിക്സ് കൊണ്ട് മരിച്ചുപോയി അദ്ദേഹം. തമിഴ്നാട്ടിലെ മനോന്മണീയം യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. തമിഴരുടെ ഒരു ദേശീയ ഗാനം അദ്ദേഹം എഴുതിയിട്ടുണ്ട് തമിഴ് ഭാഷയെക്കുറിച്ച്. തമിഴ് നാട് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നതാണ്. ഉദയവരി ചട്ടൻ സ്വാമിയൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് സുന്ദരം. മനോന്മണി എന്നൊരു കൃതി, ഒരു നാടകം എഴുതി, അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് മനോന്മണിയും സുന്ദരംപിള്ള എന്ന് പേര് വന്നത്. മനോന്മണി എന്ന അങ്ങയുടെ പേരിന്റെ കൂട്ടത്തിൽ ചേർത്ത്. തമിഴ്നാട്ടുകാരനാണ്, മലയാളിയല്ല. അതുകൊണ്ട് ചരിത്രത്തിൽ പലരും അത് പറയുന്നുണ്ട്, ഇതുമായിട്ടുള്ള ബന്ധം. പക്ഷെ അദ്ദേഹം നേരത്തെ ഡയബറ്റിക്സ് ഒന്നും മരിച്ചുപോയി. തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധനാണ്. മലയാളത്തിലാണ് അദ്ദേഹം ജീവിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ഒരു എന്തോ ഒരു നടരാജൻ, എന്തോ വലിയ നേതാവ്, രാഷ്ട്രീയ നേതാവൊക്കെ ആയിട്ടുണ്ട്. പിന്നീട് MLA MP ഒക്കെ എന്തൊക്കെ ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയിൽ ഈ മനോനാശത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് വിദ്യാരണ്യ സ്വാമിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. കൊടകനല്ലൂർ സുന്ദരസ്വാമികൾ ഗുരുവിനെ വളരെ സ്വാധീനിച്ചതാണ്. അദ്ദേഹത്തിന്റെ രചനകൾ ചിന്തയൊക്കെ ഈ മനോനാശം എന്നൊക്കെ പറയുന്നത് ഈ പഴയ പറയുന്നത് 600 വർഷം മുമ്പ് മനുഷ്യൻ അന്നത്തെ ചുറ്റുപാടുകളിൽ മനുഷ്യൻ ചിന്തിച്ച കാര്യങ്ങളാണ്. ഇന്നതൊക്കെ അതേപടി പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അതുപോലെ കാലമൊക്കെ മാറിയില്ല. ഈ ലോകവാസന, ശാസ്ത്രവാസന, ദൈവവാസന എന്നൊക്കെ പറയുന്നത് അന്ന് ഏത് തരത്തിലാണോ മനുഷ്യൻ മനസ്സിലാക്കി അതുപോലെ ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥം. പ്രശ്നങ്ങൾ കാണാതെ പഠിച്ച് അത് അതേപോലെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുന്നവർക്കാണ് അതൊക്കെ. പുനർജന്മത്തെ ഇവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കാത്തവരും പുനർജന്മത്തെ ഇവരെല്ലാവരും അംഗീകരിക്കുന്നു. ഇതിന്റെയൊക്കെ ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവരെല്ലാം എന്താണ് പുനർജന്മത്തെ അംഗീകരിക്കുന്നു. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഒരാളോട് പറഞ്ഞാൽ അവരെന്ത് പറയും? പുനർജന്മത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു തെളിവുണ്ട് ഒരാൾ പറയും. തെളിവ്, അപ്പൊ തെളിവ് ഹാജരാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തെളിവെന്ന് വെച്ചാൽ പൊതുവെ ആൾക്കാർക്ക് സമ്മതമായ തെളിവായിരിക്കണം. അല്ല, എനിക്ക് മാത്രം തെളിഞ്ഞാൽ പോരാ. ഇന്നത്തെ ശാസ്ത്ര സമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു തെളിവ് ഹാജരാകണം. അത് പ്രയാസമാണ്. പക്ഷെ പല പഴയകാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അന്ന് പുനർജന്മം എന്ന് പറയുന്നത് എന്താണ്? വേദത്തിൽ പറയുന്നു. വേദത്തിൽ പറഞ്ഞാൽ അത് തന്നെ തെളിവ്, അത് തന്നെ പ്രമാണം. ഇന്ന് തെളിവ് ചോദിക്കുന്നതിന്റെ സ്ഥാനത്ത് പണ്ട് ചോദിക്കുന്ന എന്താണ്? എന്താണ് പ്രമാണം? പ്രമാണം ചോദിക്കും. പിന്നെ വേദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അപ്പൊ അവിടെ എന്ത് വരുന്നു? വിശ്വസിക്കുന്നു. പിന്നെ അങ്ങനെ വിശ്വസിക്കുന്നു ഇഷ്ടമാണ്. കുറെ ആൾക്കാർ എന്തുകൊണ്ട് ബൈബിളിൽ വിശ്വസിക്കുന്നു? അവരുടെ ഇഷ്ടമാണ്. കുറെ പേര് ഖുർആനിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അവരുടെ ഇഷ്ടം. അതുപോലെ തന്നെ കുറെ പേര് വേദത്തിൽ വിശ്വസിക്കുന്നു, അവരുടെ ഇഷ്ടം. അതൊക്കെ ഇഷ്ടമാണ് മനുഷ്യന്റെ, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല. അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഇഷ്ടമനുസരിച്ച് പുനർജന്മത്തെ അംഗീകരിച്ചാലേ ഈ വാസന എന്ന് പറയുന്നതിന് ശരിയായ സമാധാനം കിട്ടും. പഴയകാലത്ത് വാസന എന്ന് പറഞ്ഞതിനാണ് ഇന്നെന്ത് പറയുന്നത്? സയൻസിലെന്ത് പറയും? ഇന്നത്തെ കൊച്ചു പിള്ളേരടുത്ത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരടുത്ത് ചോദിച്ചാ പറയുന്നു, 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഇന്നത്തെ ഏത് പിള്ളേരടുത്ത് ചോദിച്ചാലും പറയും ജീനെന്ന് പറയും. ജീൻ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്ന ജീനിന്റെ അകത്തുള്ള കോഡിങ്ങുകളാണ്. അതാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ എല്ലാം, നമ്മുടെ ഈ ശരീരം, നമ്മുടെ കളറ്, നമ്മുടെ എല്ലാത്തിനും അടിസ്ഥാനപരമായി സ്വാധീനിക്കുന്ന എന്താണ്? ജീൻ. അതിന് തെളിവ് വെറുതെ പറയുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ജീൻ തെറാപ്പി ചികിത്സ വരെയുണ്ട്. കൂടുതൽ ചോദിച്ചാൽ അതിന് എന്താണ്? ഞാൻ ജീനിന്റെ ഒരു സയന്റിസ്റ്റ് അല്ല. അങ്ങനെ വിശദമായി ചോദിച്ചാൽ പറഞ്ഞു അതിന് മ്യൂട്ടേഷൻ സംഭവിക്കും. മ്യൂട്ടേഷൻ എന്ന് പറയും ജീനിന്. ജീന് എന്ന് വെച്ചാൽ പെട്ടെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള, വിശദീകരിക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിന് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മാറ്റം സംഭവിച്ചപ്പോഴാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കെന്നെ ഒരു പൊതു പൂർവികന്മാരുണ്ടായിരുന്നു. പൊതു പൂർവികൻ ഇന്ന് വനത്തിൽ കാണുന്നില്ലേ കുരങ്ങുകൾ, അതിന് നമുക്കും എല്ലാം ഒരു പൊതു പൂർവികനുണ്ടായിരുന്നു. അവിടെ നിന്നൊരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ഇന്നത്തെ ഈ കുരങ്ങുകളും നമ്മളും ഒക്കെ ഉണ്ടായിരുന്നത്. മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു അവിചാരിതമായ മാറ്റ ജീനുകളിൽ സംഭവിക്കുന്ന, ആ മാറ്റം സംഭവിച്ചിട്ടാണ് പഴയ കാലത്ത് എന്താണ് ദിനോസറുകളുണ്ടല്ലോ നശിച്ചു പോയത്, അതിൽ നിന്നൊക്കെ മാറി മാറി ജീവവർഗങ്ങൾ പുതിയ ഉണ്ടായി, ഉരകവർഗങ്ങളുണ്ടായി, വന്ന് അവസാനം ആൾക്കുരങ്ങുകൾ എന്നൊരു വിഭാഗം ഉണ്ടായി. ആൾക്കുരങ്ങുകൾ അല്ല, കുരങ്ങ് പരിണമിച്ചുള്ള മനുഷ്യനുണ്ടായത്, അതൊക്കെ അബദ്ധമാണ്. പരിണാമത്തെ കുറിച്ച് അറിയാൻ വയ്യാത്തവർ പറഞ്ഞ ഇന്ന് കാണുന്ന ഈ കുരങ്ങളൊന്നും പരിണമിച്ചല്ല മനുഷ്യനുണ്ട്. അത് നമുക്കൊരു പൊതുപൂർവ്വം ഉണ്ടായിരുന്നു, അതിന് ആൾക്കുരങ്ങെന്ന് പറയാം. പക്ഷെ അത് മനുഷ്യനെ പോലെ ഇരിക്കും, പക്ഷെ മനുഷ്യന്റെ ബുദ്ധിയില്ല. അങ്ങനെ ഒരു ജീവിവർഗം ഉണ്ടായിരുന്നു, നശിച്ചു പോയി. അന്നില്ല പുനർജന്മ വിശ്വാസം അനുസരിച്ച് ഒരു പുഴുവായും ജനിക്കാം. ഈ ചതൊരു പൂച്ചയായിടുന്നു ഈശ്വരൻ. രാവിലെ അമ്പലത്തിൽ കേൾക്കാറില്ല, അനാട്ടിലെ അമ്പലം ഉണ്ടാവും, ഈ ചതത്ത് പൂച്ചയാവും, പൂച്ചയാവും. ആ അപ്പൊ അതിനങ്ങനെ ഇതൊന്നുമില്ല, ഏത് ചത്തും എന്തു ആവും. പരിണാമത്തിൽ അങ്ങനെ തിരിച്ചു മറിച്ചു ആകുന്നില്ല. എന്താണോ പരിണമിച്ച് ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകത്തില്ല. പിന്നെ നമുക്കൊരിക്കലും ദിനോസറാവാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് ആൾക്കുരങ്ങാകാൻ നിയാണ്ടർത്താൽ നമുക്ക് മുമ്പോഴാണ്, നമ്മൾ ഹോമോ സാപ്പിയൻസ്. ഇനി നമുക്ക് തിരിച്ച് നിയാണ്ടർത്താൽ ആകാൻ പറ്റത്തില്ല. ആ ഘട്ടം കഴിഞ്ഞു, പരിണാമം പുതിയൊരു ദിശയിലേക്ക് പ്രവേശിക്കും. ആ മ്യൂട്ടേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് കോവിഡ് ഇപ്പം പലതായി മാറിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് ഇന്നത്തെ കോവിഡ് അല്ലല്ലോ നാളത്തെ കോവിഡ്. എന്തുകൊണ്ട് മാറുന്നു? ഇതിന്റെ ഉള്ളിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ട് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചാണ് മനുഷ്യൻ പരിണമിച്ചതെന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്ന കാര്യം. അപ്പൊ അതിനെ ഇന്ന് അങ്ങനെ ആർക്കും ഈ എന്താണ് കുറച്ച് പള്ളിക്കാർക്ക് ചോദ്യം ചെയ്യുന്നുള്ളതല്ലാതെ ബോധമുള്ള മനുഷ്യനൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവർ ചോദ്യം ചെയ്യും, അവർ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പടച്ചവം തന്നെയാണ് പണ്ട് മണ്ണ് കുഴച്ച് കൂതി കയറ്റിയാണെന്നത്. അതൊന്നും പറഞ്ഞൊക്കെ മനുഷ്യന്റെ ഇഷ്ടം അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷെ ഇതൊക്കെ പുരോഹിതന്മാരുടെ കളിയല്ലേ? ഈ മതത്തെ വിശ്വാസങ്ങളെയൊക്കെ നിർത്തുന്നതാണ് പുരോഹിതന്മാരും, അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. അപ്പൊ അവരാൾക്കാരുടെ തലയിൽ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും, അടിച്ചു കയറ്റിക്കൊണ്ടേയിരിക്കും, തിരിഞ്ഞ് ചിന്തിക്കാൻ അവനെ അനുവദിക്കത്തില്ല. അപ്പൊ ഇവർ അടിമകളായിരുന്നു, ഭൗതികമായ അടിമത്വം വരും രാഷ്ട്രീയക്കാരെ പോലെ. എന്നുവെച്ചാ ഇപ്പൊ ഈ ഒരുപാട് തെളിവ് വന്നപ്പോ ഇതിന് ഒരുപാട് തെളിവുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിഷേധിക്കാൻ വയ്യാതെ വന്നു. അപ്പോ ഈ പോപ്പെല്ലാം പിന്നീട് പറഞ്ഞ് ഞങ്ങള് പരിണാമത്തെ അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടുമല്ല, ഞാൻ കുറെ അവർ അംഗീകരിക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ശരിക്കും പരിണാമം പറയുന്നവർ അംഗീകരിച്ചാൽ പിന്നെ അവിടെ ഈശ്വരന്റെ യാതൊരു ആവശ്യമില്ല. അതിപ്പോ ആർക്കും പറയാം, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഹിമാലയത്തിന്റെ ഒരു ഋഷിയായിരുന്നു. അതിന്റെ മുമ്പത്ത് ജന്മത്തിൽ ഞാൻ കൊല്ലത്ത് കച്ചവടമായിരുന്നു. അതിന്റെ മുമ്പത്തെ ജന്മത്തിൽ ഞാൻ പിന്നെ എന്താണ് മറന്നുപോയത് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ആർക്കും പറയാം, ഇത് പറഞ്ഞ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റും. ആ അതൊക്കെ ഇങ്ങനെ പറയാം. അതൊക്കെ എന്തെന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ മനസ്സ്, മനുഷ്യന്റെ മനസ്സ് പലതരത്തിലുള്ളതാണ്. അതായത് നിങ്ങളിപ്പോ ഒരു ജ്യോത്സ്യത്തെ വിശ്വസിക്കുന്നതാണെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ജ്യോത്സ്യൻ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് സങ്കടം വരും. അപ്പൊ ജ്യോത്സ്യനെ ശരിയാക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മമായിട്ടെടുക്കും. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൂട്ടിച്ചേർത്ത് ജ്യോത്സ്യനെ കറക്റ്റാക്കാൻ ശ്രമിക്കും. കാരണം നമ്മുടെ വിശ്വാസമാണ്, ജ്യോത്സ്യം 10 പറയും, നമ്മൾ 90 കൂട്ടിച്ചേർക്കും. അതിന് വേണ്ട ജ്യോത്സ്യം പറഞ്ഞ അതുപോലെ അച്ചട്ടാണ് നമ്മൾ കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ തന്നെ പറയുന്ന ഞാനും കൈ നോക്കുമായിരുന്നു. കൈ നോക്കി തരണമെന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും പറയും. അപ്പോ ഇത് എന്താണ് ഇതെന്ന് വെച്ചാൽ നമ്മള് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങള് ഒരു ജ്യോത്സ്യന്റെ അടുത്തോ ഏടെടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, 99 വാക്ക് നിങ്ങൾ ചേർത്തിട്ട് ബാക്കി അത് പൂർത്തിയാക്കും. അപ്പൊ തിരിച്ചു വരുന്ന അവര് പറഞ്ഞാണോ അതോ നമ്മൾ കണ്ടെത്തിയാണോ എന്നുള്ള പിന്നെ സംശയമായി തീരും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. ആര് ജിബേരി എത്ര വട്ടന്മാർ സമയമായിട്ടുണ്ട്? ശുദ്ധാസംബന്ധവരും അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പോരാ, നമ്മുടെ പ്രശ്നങ്ങളാണ് എന്ന് കാര്യം ഉണ്ടായിരിക്കും. അല്ലാതെ ഒന്നും പറയാൻ അതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് കൂടുതൽ ബഹുമാനം ഈ ലോകവാസന. പഴയൊരു സ്വാമിയാണെന്ന് പറഞ്ഞാൽ ബോധാനന്ദ സ്വാമിയാണ് ഞാനെന്നിപ്പോ ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 10 പേരെങ്കിലും കൂടെ അംഗീകരിക്കും. കുറെ എണ്ണം പറയല്ല, വെറുതെ എനിക്കങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ ബോധാനന്ദ സ്വാമിയായിരുന്നു, 3 ദിവസം കഴിഞ്ഞ് സമാധിയായതുകൊണ്ട് വെറുതെ വീണ്ടും എന്നെ കൊണ്ടുവന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേരെങ്കിലും അംഗീകരിക്കില്ലേ? ഇതൊക്കെ ആർക്കാ പറയാൻ വയ്യാത്തത്? വെഡിത്തങ്ങൾ ആർക്കാണ് വിളിച്ചു? വെഡിത്തമല്ല, ആൾക്കാരുടെ മുമ്പിൽ ബഹുമാനം ആദരവ് കിട്ടാൻ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതൊന്നും യാതൊരു അർത്ഥമില്ല. ഇത് പുരോഹിതന്മാരെ കൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി എഴുതി കൂട്ടി കാര്യമാണ്. ഏത് എന്നിട്ട് അവിടെ ചൈനക്കാർ ആക്രമിച്ചു കഴിഞ്ഞപ്പോ ഇവര് അവിടെയുള്ള ജനങ്ങളെ വിശ്വസിപ്പിച്ചിരുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളിൽ ലോകം മുഴുവൻ ഭസ്മാക്കാനുള്ള വിദ്യയുണ്ട്, നിഗൂഢ വിദ്യകളുണ്ട്, ഞങ്ങള് വിരൽത്തുമ്പിലാണ് ഈ ലോകമൊക്കെ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ലാമന്മാര് ഈ തിബറ്റിലുള്ള ജനതയെ വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ ചൈനീസ് വന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോ ഈ ദലൈ ലാമന്മാരെയൊക്കെ പിടിച്ചവര് വയലിൽ കൊണ്ടുപോയി പൂട്ടാൻ പറഞ്ഞു, കാളെ പൂട്ടാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ ശക്തികളൊക്കെ എവിടെ പോയി? ഇവിടെയൊക്കെ പണിയോടെ കാളെ ഉള്ളൊരു പരിപാടികളൊക്കെ ആയി. അതിന് ഈ മുഴാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ ദലൈലാമ അവിടുന്ന് ഓടിയതെന്ന്. കാട് വഴി ഓടി ഹിമാലയത്തിലൂടെ മഞ്ഞൊക്കെ കടന്ന് ചിലരുടെ സഹായത്തോടെ ഇന്ത്യ ഒന്ന് രക്ഷപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാ ശക്തികളും കഴിഞ്ഞുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് ഓടേണ്ട കാര്യമില്ലല്ലോ. ചൈനക്കാരൊക്കെ ശൂന്നാക്കി കഴിഞ്ഞാൽ എന്തോ ഒരു ഭസ്മമാകും. ഇതൊക്കെ അങ്ങനെ ജനങ്ങൾ വിശ്വസിപ്പിച്ചിരുന്നു. എപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിടിച്ചിരിക്കാൻ പറ്റുമോ? അത് ഇനി അധികാരം എന്നും കൊണ്ടിരിക്കത്തില്ല. ഇതുകൊണ്ടൊക്കെ നിൽക്കുന്ന കാരണമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് അധികാരം ഒന്നും പോകാൻ പറ്റില്ല. നിങ്ങളെപ്പോലെയുള്ള മണ്ടന്മാരും മുമ്പിൽ ഇവിടെ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അടുത്തൊരു തലമുറ വരുമ്പോഴേ പണി നോക്കാൻ പറയും. ഇതുവരെയൊക്കെ ചിലപ്പോൾ നിന്നിരിക്കും, മുമ്പോട്ട് നിന്നും കൊണ്ടുപോകാൻ പറ്റും. ജനങ്ങൾക്ക് കൂടുതൽ ചെറിയ പിള്ളേർക്കൊക്കെ വിദ്യാഭ്യാസം വിവരം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ചെറിയ പിള്ളേര് സ്കൂൾ ലെവലിലൊക്കെ പിള്ളേരെ നമ്മുടെ പറയുന്ന സ്വാമി പോയി പണി നോക്കാനാ പറയുന്നത്. ഞങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതുകൊണ്ട് ഒരുതരം തളർന്ന മനസ്സുകളും, മനസ്സെന്ന് പറയുന്ന ദുർബലമായ മനസ്സുകൾ, അങ്ങനെ മനസ്സുള്ളവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആശ്രയങ്ങൾ കയറി പിടിക്കുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് അതുപോലെ അങ്ങ് വിശ്വസിക്കും. വിശ്വസിച്ചിട്ട് അവര് ഇതിനെയൊക്കെ ന്യായീകരിക്കും, ഇതിനെയൊക്കെ ന്യായീകരിക്കും, ഇതൊക്കെ ശരിയാണ്. എങ്ങനെ എന്ന് പറയും? അതൊന്നും എനിക്ക് വരുന്ന തലമുറയൊന്നും അംഗീകരിക്കത്തില്ല. ഇപ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം ഒരാൾക്കത് വിശ്വസിക്കുന്ന ഇഷ്ടമാണെങ്കിൽ വിശ്വസിക്കുക, ഒരു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇതിനൊന്നും ഇത്രയേ ഉള്ളൂ. ഇതിനൊന്നും നമുക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. വിശ്വസിക്കുന്ന എന്ത് ഓഴത്തെളിവും മനുഷ്യന് വിശ്വസിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. ഓഴത്തെളിവിലായതുകൊണ്ട് വിശ്വസിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് മനസ്സിങ്ങനെ കുറച്ച് ഇളകിപ്പോകുന്ന മനസ്സാണ്, ദുർബലമായ മനസ്സാണ്, വളരെ വൈകാരികമായ മനസ്സാണ്, ഇമോഷണലാണ് മനസ്സ്, വൈകാരികമാണ്. അങ്ങനെയുള്ള മനസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കുകയും ഇതിലൊക്കെ വീണുപോയി അതിനപ്പുറം ഒന്നും യാതൊരു ഇതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങളും വേണമെങ്കിൽ കബളിപ്പിച്ചോളി, ജീവിക്കാൻ വരെ വഴിയില്ലാതെ വരുമ്പം ഇതൊക്കെ ചെയ്യാം. പാവങ്ങളെ പറ്റിക്കാം, അവരെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാം, തല്ലും കിട്ടും ചിലപ്പോ, അതോട് ചോദിച്ചോളൂ. ശ്രമിക്കാൻ പറ ശാപത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്താ ഒരു കാര്യം പറഞ്ഞ ആദ്യം ശപിക്കുമെങ്കിൽ ഈ പുല്ലിനെ ശപിച്ചൊന്ന് കഴിക്കാൻ പറ്റും. ഒരു പുല്ല് കാണിച്ചു കൊടുത്തിട്ട് ഒരു പുല്ല് തപശക്തിയുള്ള ആൾ ആദ്യം എന്ത് ചെയ്യണം? തപസ്സുകൊണ്ട് ആ പുല്ലിനെ കരിക്കണം. ഒരു തെളിവ് എന്നാ നമ്മൾ കാര്യം വീണേ വരും. ഇയാൾ ശപിക്കുന്നു, പുല്ല് കരിഞ്ഞു പോകും. ശേഷിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അയാളുടെ കാര്യം വേണം, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ അയാൾ നമ്മളെ കരിച്ചോളെ. അതാദ്യം തെളിയിക്കാൻ പറയും. ഒരു പുല്ലിനെയോ ഒരു പുഴുവിനെയോ ഒരു ഈച്ചയോ കൊതുകുണ്ടല്ലോ കടിക്കാൻ വരുന്നത്, കൊതുവിനെ ശപിച്ച് മാറ്റിയാൽ മതി. ഏതെങ്കിലും ഒരാൾക്ക് സിദ്ധി ഉണ്ടെങ്കിൽ ശപിക്കണം കൊതുകിനെ. പിന്നെ നമുക്ക് കൊതുക് കിരീടമൊന്നും ആവശ്യമുണ്ടല്ലോ. ഇതിനൊക്കെ അവകാശവാദങ്ങൾ എന്ന് പറയും, ക്ലെയിമുകൾ. അത് കഴിഞ്ഞാകുന്നു. ഇതൊക്കെ പറഞ്ഞാണ് കൊണ്ട് ആൾക്കാർ എന്താണ് ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയില്ലേ? ഇത് ഇങ്ങനെ പ്രചരിപ്പിച്ചാണ്. അപ്പൊ ഈ പുരോഹിതന്മാരെ കൊണ്ട് പ്രചരിപ്പിച്ചാണ് ബ്രാഹ്മണ ശാപം ഉണ്ടാവും. അതുകൊണ്ട് ഏഴ് തലമുറ അതാണ് ഇതാണ് ശാപം. മുമ്പ് ആദ്യകാലത്തൊക്കെ എനിക്ക് ഇതിൽ എന്താണ് ഇതിലെന്തെങ്കിലും കാണുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ യാതൊരു സംശയം ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ തട്ടിപ്പാണ്. അപ്പൊ കാല് കഴിച്ച് കൂട്ടണമെന്ന് പറയുമ്പോ അവിടെ ഏതൊരു അമ്പലത്തിൽ കാല് കഴിച്ച് കൂട്ടി വിവാദമായല്ലോ. ഇന്നും അങ്ങനെ ജ്യോതിഷന്മാർ പറയും കാല് കഴിച്ച് കൂട്ടണം. ഇതൊക്കെ ഇങ്ങനെ വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിച്ച് മനുഷ്യരെ അടിമകളാക്കാൻ വേണ്ടി ചെയ്ത പണികളാണ്. ഓരോ ഈ തീരത്തിനും അടിമകളാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരുത്തന്റെ കാല് കഴിഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല കൊറോണ പിടിക്കുമെന്നുള്ളതല്ല, അല്ലാതെ ഒരു ഗുണവും ആരുടെയും കാലൊന്നും കഴിഞ്ഞിട്ട് യാതൊരു ഗുണവും ഇല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് മൊത്തം ഇത് അസംബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ല. അത് ഞാൻ മുമ്പ് ഒരുക്കി ഇവിടെ പറഞ്ഞാണ്. എന്താണ് യദ്വീജയെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ല, അത് ഇവ അസംബന്ധമാണ്, യാതൊരു കാര്യമില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഈ പൈസയെ ദക്ഷിണയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. തുണിയോ കോടയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. അതെ അങ്ങനെ വല്ലതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ, അതല്ലേ, അത് വാങ്ങ കൊടുക്കുന്നെങ്കിൽ നല്ലത് തന്നെയാണ്, പാവങ്ങളല്ലേ. അപ്പോ അവരിങ്ങനെ ഇങ്ങനെ ഒരു ജീവിതത്തിലായി എത്ര പേര് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു അല്ലേ, ഒരുപാട് മനുഷ്യർ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പണിയൊന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഭിക്ഷയെടുത്തൊക്കെ ജീവിക്കുന്നു. അപ്പൊ ആരെങ്കിലും തുണിയോ കുടയോ പൈസയൊക്കെ തരുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യം. അതുപോലെ കാല് കഴിയുമെന്ന് വിചാരിച്ച് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു, അതിന്റെ ഒന്നും ആവശ്യമില്ല. ബ്രഹ്മചാരി വിളിക്കും, വടക്കേന്ത്യനൊക്കെ വിളിക്കും. വടക്കേന്ത്യനൊക്കെ ബ്രഹ്മചാരിമാരെയും കാലം കഴിഞ്ഞു, അങ്ങനെ സന്യാസി ബ്രഹ്മചാരി എല്ലാവരും കാലം ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്തോ കുറഞ്ഞ സാധനമാണ്, വടക്കേന്ത്യയിൽ ബ്രഹ്മചാരിയും കൂടിയ സാധനമാണ്. ഇവിടെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, അതറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതിന് വേദം എന്ന് പറയുന്നത് എന്തോന്നോ, അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു? വേദം എന്നൊക്കെ പറയുന്ന പഴയ ഈ ആദിവാസികളുടെ പാട്ടല്ലേ, അതിനകത്ത് എന്താ എരിപൂജയെ കുറിച്ച് പറയാൻ? ഇന്നത്തെ വല്ലതും അതിനകത്തുണ്ട? അതിനകത്തൊന്നുമില്ല. പഴയ മനുഷ്യനെന്ന് വെച്ചാൽ മനുഷ്യൻ പണ്ടർക്ക് അതേഴ്സ് എന്ന് പറയും, വേട്ടയാടിയും ഇങ്ങനെയൊക്കെ നടന്ന മനുഷ്യർ ഇങ്ങനെ അവരുടെ അവർക്ക് സന്തോഷം വന്നപ്പോഴും സങ്കടം വന്നപ്പോഴും ഭയം വന്നപ്പോഴും ഒക്കെ പാട്ടുകൾ എഴുതി. ചിലർ ചിന്തിച്ചും പാട്ട് എഴുതി, അതിൻ്റെ അകത്ത് ചിന്തകരും ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ഒരു മിക്സാണ്. അതിൻ്റെ അകത്ത് ഇന്നത്തെ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. 2500 വർഷം മുമ്പൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെന്തോ വലിയ ആനക്കാര്യമെന്ന് വിചാരിക്കുന്നത്, അങ്ങനെ വിചാരിപ്പിച്ചത് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കത്തക്ക, തത്വചിന്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി മുഴുവൻ തട്ടിപ്പാണ്. യാഗം ചെയ്യുക സ്വർഗം കിട്ടും, ഇതിലും വലിയ തട്ടിപ്പ് ലോകത്താരും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വർഗം ഇരിക്കുന്ന ആര് യാഗം ചെയ്താൽ ഇവിടെ സ്വർഗം കിട്ടും? പശുക്കളെ ദാനം ചെയ്യുക, അത് പശുക്കളല്ല എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ദാനം ചെയ്യുക, എന്നിട്ട് ഫ്രീ ആകുക. പറഞ്ഞാൽ അതൊക്കെ പുരോഹിതന്മാരെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളായിരുന്നു. അതിനകത്ത് തത്വചിന്താപരമായ ഭാഗങ്ങളുണ്ട്, അത് ശരിയാണ്. പിന്നെ എന്താണ് നല്ല ആശയങ്ങളില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒന്നിനെയും കൊല്ലരുത്, ഒരു നല്ല ആശയമാണ്. മാഹിംസ സർവഭൂതാരി അങ്ങനെയുള്ള നല്ല ആശയങ്ങളുണ്ട്. പക്ഷെ നല്ല ആശയങ്ങളല്ല കൂടുതലും ലോകത്ത് നടപ്പിലായ എന്താണ് കൊല്ലുക എന്നുള്ള ആശയമാണ്, കൊല്ലരുത് എന്നുള്ള ആശയമാണ്. പ്രാണികളെയൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കൊല്ലുക എന്നുള്ളതാണ് പ്രചരിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് തട്ടിപ്പാണ്. അതിനകത്ത് എന്തെങ്കിലും നല്ല ആശയം ഉണ്ടെങ്കിലും അതിനൊന്നും വലിയ പ്രചാരം ഉണ്ടായിട്ടില്ല, തട്ടിപ്പിനാണ് പ്രചാരം കിട്ടിയത്. അപ്പോ പുനർജന്മം എന്ന് പറയുന്നത് ഒരു ഇഷ്ടവും വിശ്വാസവുമാണ്. ആർക്കെങ്കിലും അത് ഇഷ്ടമാണ് വിശ്വസിക്കുന്നെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ മൗലിക അവകാശമുണ്ട് വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ. അങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യത്വം ആണെങ്കിൽ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ വേണ്ടാധീനങ്ങളൊക്കെ വരുന്നത്. ശാസ്ത്രങ്ങളിലെ മനുഷ്യത്വത്തെ മുൻനിർത്തിയാണ് ഉണ്ടാക്കിയെങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞ ആൾക്കാർ തട്ടിപ്പ് കണ്ടെത്തും. ഇതില്ലാത്തോണ്ടല്ലേ ഈ തട്ടിപ്പൊക്കെ നടത്തിയത്. ജാതിയുടെ പേരിലും അതിന്റെ മതങ്ങളും ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നിലനിർത്തുന്ന ഒരു പുരോഹിത ഗ്രൂപ്പാണ്. ഇതിനൊക്കെ വളരെ ശക്തമായി സമൂഹത്തിൽ നിന്നാണ് ഇന്നും എന്തുകൊണ്ട് മതത്തിനും അടിമയായിരിക്കുന്നു മനുഷ്യൻ, രാഷ്ട്രീയത്തിന് അടിമയായിരിക്കുന്നു. മത അടിമകളും രാഷ്ട്രീയ അടിമകളുമാണ്. മത പൗരോഹിത്യവും രാഷ്ട്രീയ പൗരോഹിത്യവും ഉണ്ട് ഇവിടെ. അതിനടിമകളായി പോകുന്ന എന്താണോ മതപൗരോഹിത്യം പോലെ രാഷ്ട്രീയ പൗരോഹിത്യം. ജനങ്ങളെ അതിനടിമകളാക്കുകയാണ്. നേതാക്കന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് സമൂഹത്തെ ചലിപ്പിക്കുകയാണ്. രണ്ടിലുമുണ്ട്. പിന്നെ ഈ മത പൗരോഹിത്യം എന്ന് പറയുന്നത് ഇത്രയും വർഷം മനുഷ്യന് ഒരുപാട് ദ്രോഹം ചെയ്ത കാര്യമാണ്. വളരെ വളരെ ദ്രോഹം ചെയ്ത് മനുഷ്യനെ ചൂഷണം ചെയ്ത് എല്ലാ മതങ്ങളും അങ്ങനെയാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മതം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ശാസ്ത്രങ്ങൾ ആ ശാസ്ത്രങ്ങളിൽ നല്ല ഇല്ലെന്നല്ല പറയും, നല്ല ഉണ്ടായിരുന്നിട്ടും ആ ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചതല്ലാതിനു വേണ്ടി മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. നല്ലതിനെയൊക്കെ തമസ്കരിച്ചു മറച്ചു വെച്ചു. അതാണ് ഞാനെപ്പോഴും പറയുന്നത്. അതൊക്കെയാണല്ലോ അധികാരം എന്ന് പറയുന്നത്. അത് എവിടെയായാലും ശരി, ഒരു വീട്ടിലായപ്പോ അച്ഛനാണ് അധികാരം കൈയിരിക്കണമെങ്കിൽ മക്കൾക്ക് കൊടുക്കത്തില്ല, കൊടുക്കും. അധികാരമെല്ലാം കയ്യിൽ വയ്ക്കും, മക്കൾക്ക് കൊടുക്കത്തില്ല. അതൊരു കുടുംബത്തിൽ പോലും ഉണ്ട് അധികാരം. പിന്നെ ആശ്രമങ്ങളിൽ ഈ കാണിക്കുന്ന കുതന്ത്രങ്ങൾ മുഴുവൻ എന്തിനാ കാണിക്കുന്ന, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി, അങ്ങോട്ട് ചാടി, പാനൽ ഉണ്ടാക്കി, കുതന്ത്രങ്ങൾ മുഴുവൻ കാണിക്കുന്ന അധികാരത്തിന് വേണ്ടിയിട്ടാണ്. ഈ പാനൽ എന്നിട്ട് ചെന്ന് മറ്റേ പാനലുകാരനടുത്ത് രഹസ്യമായിട്ട് പറയും, ഞാൻ അതീ ജയിച്ചാലും നിങ്ങളെ കൂടെ നയിക്കാൻ. എന്നിട്ട് ഈ പാനൽ നയിക്കുന്നവൻ്റെ അടുത്ത് പറയും, ഞാൻ എന്നെ കൊന്നാലും ഞാൻ പാനലിൽ പോകത്തില്ല, ജയിച്ച അങ്ങളെ കൂടെ നിൽക്കാമെന്ന്. അവസാനം രണ്ടിടത്തു നിന്ന് വോട്ട് കിട്ടും. ഇയാളാകെ കുന്ന പാനലിൽ 11 പേരെ ഉള്ളൂ. നോക്കുമ്പോ എന്താണ്, രണ്ടിടത്തെ വോട്ട്. ഈ കുതന്ത്രങ്ങളൊക്കെ കാണിക്കുന്ന എന്തിന്? പണ്ട് ഞാനിവിടെ ഒരേ ഒരു ഇലക്ഷൻ നിന്നിട്ടുള്ളൂ. ഞാൻ നിന്നല്ല, എന്നെ പിടിച്ച് നിർത്തിയാണ്. ഈ കുതന്ത്രത്തിലാണ് എനിക്കെന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. ഞാനല്ല കുതന്ത്രം ആസൂത്രണം ചെയ്ത് വേറെ ആൾക്കാർ. ഞാൻ ആസൂത്രണം ചെയ്യാൻ പോകും. അപ്പൊ ഈ കുതന്ത്രങ്ങളാണ്. അപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ശരിക്കും മനസ്സിലാകുന്നത്. ഇതൊക്കെ അനുഭവിച്ചത് അനുഭവിച്ച് പഠിക്കണമെന്ന് പറയും. പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നു, പിന്നെ ജീവിതം കൂടെ വേണ്ടേ? അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം. അതൊക്കെ ശരിയെന്ന് ഒരു ഭാഗം വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ വേണം ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ. തന്ത്രങ്ങളിലൂടെയാണ് ഏത് കാര്യത്തില്? പറയും, ഒരു കാര്യം പറയും. ഉദാഹരണം പറ, നല്ല മനസ്സിലാകത്തുള്ളു. തെളിച്ചു പറ. ഇതാണ് പണ്ട് ഇവിടെ കുതന്ത്രത്തിന്റെ ആശയം എല്ലാരും പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്താണോ, വലത് കയ്യിൽ ഭഗവത്ഗീതയും ഇടത് കയ്യിൽ ചാണക്യതന്ത്രവും. ഈ കുതന്ത്രമാണ് ചിലരും ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഈ കുതന്ത്രങ്ങൾ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ശീലിച്ച് ശീലിച്ച് അവസാനം അത് മാത്രമാവും, ബാക്കിയെല്ലാം പോവും. മനസ്സിലായ ഇതാണ് അപകടം. അങ്ങനെ ഉണ്ടെങ്കിലേ ശരിയാവും എന്ന് വിചാരിക്കും. അതില്ലാതെ കാര്യം നടത്താൻ നോക്കണം. ആര്? സന്യാസിമാരെങ്കിലും കുതന്ത്രം ഇല്ലാതെ കാര്യങ്ങളും നടത്താൻ ശ്രമിക്കണം. അതിന്റെ ആ വഴിക്ക് പോകാതെ നിങ്ങൾ കുതന്ത്രം അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അവസാനം അവനവന് സ്വയം തന്നെ വിശ്വാസമില്ലാതെ വരും. കാരണം താൻ തന്നോട് കാണിക്കുന്നു കുതന്ത്രമാണോ എന്നുള്ള സംശയം വരും. മറ്റുള്ളവർ മാത്രമാണ്. അവസാനം കുതന്ത്ര സംഘമായി മാറും. ധർമ്മസംഘത്തിന്റെ സ്ഥാനത്ത് എന്ത് വരും? അങ്ങനെ മാറിയാണ് ശിവജീകരിക്ക് അപജയങ്ങളൊക്കെ വന്നത്. ഏത് ചാണക്യതന്ത്രം കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തേണ്ടത്. അല്ലാതെ സൗഹാർദ്ദവും സ്നേഹവും സഹവർത്തിത്വവും സാഹോദര്യവും കൊണ്ടല്ല എന്നൊരു ധാരണ വരുമ്പോഴാണ് അതിൽ പല അപകടങ്ങളും. ഒന്നെന്താണ് വിചാരിക്കുന്നത്? ഞാൻ ശരി, ബാക്കിയുള്ളവരൊക്കെ മോശം. മോശക്കാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ ശരിയായ ഞാൻ എന്ത് ചെയ്യണം? കുതന്ത്രം ഉപയോഗിക്കണം. ഞാൻ ഏറ്റവും ബുദ്ധിയുള്ളവും ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാർ. അപ്പൊ യുവമാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പാഠങ്ങളാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ദോഷത്തെ ഉണ്ടാക്കുന്നത്. ആ കുതന്ത്രങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ചിന്തിക്കാൻ എങ്ങനെ നേരെ പോകാൻ പറ്റുമെന്ന് മനുഷ്യന് ഒരുമിച്ചിരുന്ന് ആലോചിക്കണം. ആലോചിക്കുമ്പോ അപ്പൊ ചോദിക്കും, ഈ നേരത്തെ പറഞ്ഞുകൊണ്ട് അധികാരമോഹം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അതിപ്പോ ഒരു ഭൂരിപക്ഷത്തിൽ വരുമ്പോഴേ ഭൂരിപക്ഷം എങ്ങനെയാണോ പോകുന്നത്, ഭൂരിപക്ഷത്തിന് നേരെ പോകണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷം അതിനോട് ചേർന്നേ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം ഭൂരിപക്ഷത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന അധികാരമോഹികളെല്ലാം വാരി മുടക്കിയിരിക്കും. നമ്മുടെ ഈ വിദ്യ ഒന്നും ഇവിടെ എടുത്ത ചെലവാകില്ല എന്ന് മനസ്സിലാവും. അല്ല, കുതന്ത്രം കൊണ്ട് എടുക്കുകയാണെങ്കിൽ എ ടു ഇസെഡ് എല്ലാവരും കുതന്ത്രത്തിന്റെ വഴിയെ തന്നെ നീങ്ങും. ഒരാൾക്കേ വടള്ളൊന്നുമില്ലല്ലോ. മറ്റോ ടോപ്പി ഇരിക്കുന്നവും കുതന്ത്രം എടുക്കും. അത് കണ്ട് മറ്റുള്ളവനും ചെയ്യും. അത് കഴിഞ്ഞ് മറ്റുള്ളവനും ചെയ്യും. എല്ലാവരും ചെയ്യും. അവസാനം വരെ പിന്നെ ആൾക്കാരുടെ ഒരു ധാരണ വരെ കുതന്ത്രം കൊണ്ട് എല്ലാം നടക്കത്തുള്ളൂ. നേരെ നടക്കത്തില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. ഞാൻ സ്വയം വലിയ ബുദ്ധിമാനാണ് എന്നൊക്കെ സ്വയം ധരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യും. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാവും. ഈ കുതന്ത്രത്തിന്റെ അളവിൽ കുറവ് കാണുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെയും കുറേശ്ശെ കാണും. ഇല്ലാത്ത ആരുമില്ല. അതിന്റെ അളവിലേറ്റ കുറച്ചിട്ട് കാണും. അപ്പൊ അത് മുടക്കി കട്ടി വയ്ക്കാതെ ഇത്തരം സ്ഥാപനങ്ങളൊന്നും നന്നാവത്തില്ല, നേരെ പോകത്തില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കുതന്ത്രം കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് പോയി പറയണേ, ഇത് കുതന്ത്രമാണ്, ഇതും കൊണ്ട് മുമ്പോട്ട് പോയാൽ ശരിയാവത്തില്ല, ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നും മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എളിഭ്യനാവും. അപ്പൊ ഇത് ശരിയാവത്തില്ല, ഇത് ശരിയാവത്തില്ല എന്ന് മനസ്സിലാവും. പിന്തിരിയുന്നു വരുമ്പോൾ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു പൊതുവായൊരു ടെൻഡൻസി എന്താണ്, നേരെ പോകണമെന്നുള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ ക്രമേണ ആദ്യം എതിർത്ത് നിന്നാലും, കാരണം ഇത് കുറെ കാലം ശീലിപ്പിച്ചതും ശീലിച്ചതുമാണ് കുതന്ത്രങ്ങളെ. അപ്പോ കുറച്ചും കൊണ്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയല്ല പോകേണ്ടത്, ഇവരെ കൂടെ തന്നാൽ ശരിയാവില്ല. അപ്പൊ സ്വയം അവരും നന്നാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നന്നാവും. അപ്പൊ നേരെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചുപേർ കാര്യങ്ങൾ നേരെ നടത്തി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ സ്വയം മാറാൻ നിർബന്ധിതരാകും. അതാണ് മറ്റങ്ങനെയല്ല, മറ്റേ ശീലിപ്പിക്കുകയാണ് ഇങ്ങനെ വേണം ചെയ്യേണ്ടത്. തന്ത്രങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കുകയാണ്. ചാണക്യ സൂത്രം കൊണ്ട് ഇതെന്തോ വലിയ മഹാകാര്യം തന്നെയാണ്. 10, 40, 50 പേരുണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യം തന്നെ പറയുകയാണ്. അത്തരം സൂത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാവുമ്പോൾ മാറും, മാറിയേ പറ്റൂ. അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക, എന്നാലേ അഭിപ്രായം അറിയാൻ പറ്റും. അഭിപ്രായങ്ങൾ എല്ലാവരും പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ലവൻ വിശുദ്ധനെന്ന് വിചാരിക്കുന്നവന്റെ ഉള്ളിലും തിന്മയുണ്ട്. അതുപോലെ ഏറ്റവും മോശവനെന്ന് മോശമെന്ന് വിചാരിക്കുന്നവന്റെ ഉള്ളിലും നന്മയുണ്ട്. എല്ലാ മനുഷ്യരിലും എല്ലാം ഉണ്ട്. അപ്പോ പിന്നെ ആൾക്കാർ നോക്കുന്നത് എന്താണ്? ഏതിനാണ് ബലം? നന്മയ്ക്ക് ബലം വരുമ്പം തിന്മ മാറ്റിവെച്ചിട്ട് അവന് ഇതിനോടുകൂടെ ചേരും. അതൊരു പൊതു രീതിയാണ്. അങ്ങനെയാണ് മനുഷ്യൻ ഇത്രയും പുരോഗമിച്ചത്. മനുഷ്യനെന്ന് പറയുന്ന ഒരു കാലത്തെ പരസ്പരം കടിച്ചു കയറിക്കൊണ്ടിരുന്നവരാണ്. രാക്ഷസന്മാരെന്ന് കേട്ടിട്ടുണ്ട്. മനുഷ്യൻ പരസ്പരം തിന്നൊക്കെ ജീവിച്ചവരാണ്. അതൊന്നും മനുഷ്യ ഇത്രയും പരിണമിച്ച് മാറിയൊന്ന് എന്താണോ ക്രമേണ മാറ്റം വന്നപ്പോഴാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒന്ന് പൊതു എന്താണോ ഭൂരിപക്ഷം, പൊതു എന്നല്ല പറയുന്നത് അവിടെ. ഭൂരിപക്ഷത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ന്യൂനപക്ഷത്തെ കൂടെ പരിഗണിക്കുക. അല്ല, ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിച്ച് ന്യൂനപക്ഷത്തെ അവഗണിക്കാൻ പാടില്ല. അതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം. ന്യൂനപക്ഷത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോഴും ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, അപ്പോൾ ന്യൂനപക്ഷത്തിനും വേണ്ട പരിഗണന നൽകുക. ഇതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായി പറയുന്നത്. അല്ലാതെ ഭൂരിപക്ഷം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും ന്യൂനപക്ഷത്തെ അവഗണിക്കുകയും ചെയ്യുന്നതല്ല. അവരെ കൂടെ ഉൾക്കൊള്ളുക, അവരുടെ അഭിപ്രായങ്ങളെയും സ്വീകരിക്കുക. അപ്പോ മൊത്തത്തിലൊരു സമന്വയം വരും. ഇതാണ് ജനാധിപത്യം. പക്ഷെ അത് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ചില ധർമ്മം, നീതി, സത്യം, ചില കാര്യങ്ങളെ സ്വീകരിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം രൂപീകരിക്കും? ആനുഭാവി 40 കള്ളന്മാരും കൂടെ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അവരെന്തിനായിരിക്കും തീരുമാനം എടുക്കുന്നത്? കൊള്ളയടിക്കാനായിരിക്കും അല്ലേ? ആനുഭാവി 40 കള്ളന്മാരുമാണെങ്കിൽ കൊള്ളയടിക്കാനാണ് അവർ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ വരരുത്. അപ്പോ അടിസ്ഥാനപരമായി ചില ജീവിതത്തിൽ ചില മൂല്യങ്ങളെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം അങ്ങനെ വരുമ്പോഴത്തേക്ക്. അപ്പൊ സന്യാസം എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് ഒരുത്തം വരുമ്പോ അവന്റെ ഉള്ളിൽ എന്തായാലും കുറച്ച് നന്മ കാണും, ഉറപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും അവനോട് യോജിക്കും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്? അത് പ്രത്യേക ശ്രദ്ധിക്കും. മനസ്സിലാക്കുക, വിശ്വസിപ്പിക്കുകയല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അവൻ എന്തും മണ്ടത്തിലും വിശ്വസിക്കും. മനുഷ്യ ആൾക്കാരെ ബോധവൽക്കരിക്കുക വരെ വിശ്വാസം വരെ. ആൾക്കാരെ ആൾക്കാർക്ക് ബോധമില്ലാത്തവനും ബോധം ഉണ്ടാക്കണം. അതാണ് കാരണം. ഈ കലഹപ്രിയന്മാരായ സന്യാസിമാരെല്ലാവരും തന്നെ വിശ്വാസികളാണ്. മനസ്സിലായോ? സന്യാസിമാരെന്ന് പറഞ്ഞാൽ കലഹപ്രിയന്മാരാണ്. കരയിക്കാനാണ് അവർക്ക് ഇഷ്ടം, പക്ഷെ അവരെല്ലാം വിശ്വാസികളാണ്. അപ്പൊ വിശ്വാസം കലഹത്തെ ഒഴിവാക്കുന്നു, വിശ്വാസം കലഹത്തെ മാറ്റുന്നുണ്ട്. ആരുടെയും വിശ്വാസം കലഹത്തെ മാറ്റുന്നുണ്ട്. എല്ലാവരും അവിടെ സമാധിയുടെ മുമ്പിൽ ചെന്നു എന്താണോ ഡൈവ് ചെയ്യുന്നതാണ്. സർവ്വവും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഡൈവേഴ്സാണ്. വെള്ളത്തിൽ ആൾക്കാർ ഡൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്, ഞങ്ങളിതാ പൂർണ്ണ വിശ്വാസികളാണ്. പക്ഷേ ഇവന്മാരെല്ലാം കലഹപ്രിയരുമാണ്. ആണോ? ആണോ? പരസ്പരം കലഹിക്കാനാണ് താല്പര്യം. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് കലഹത്തെ മാറ്റുന്നു. അവിടെ ബോധവൽക്കരണമാണ് വേണ്ടത്. വിശ്വാസം കലഹപ്രിയരല്ലാതിരിക്കുക, കലഹപ്രിയരാകാതിരിക്കുക, അതാ വേണ്ടത്. അത് മാറ്റിയെടുക്കണമെങ്കിൽ അവർക്ക് ശരിക്കും ബോധവൽക്കരണം ഉണ്ടാവും. ഇതാണ് ശരി, കുതന്ത്രമാണ് ശരി എന്നുള്ള ധാരണ മനസ്സിൽ കുറച്ചിപ്പോ പറഞ്ഞോളൂ. കുറച്ച് കുതന്ത്രം ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ള അടിസ്ഥാനപരമായ പെസൽ അത് മാറ്റിയെടുക്കുക. അങ്ങനെ വരാൻ പാടില്ലല്ലോ. നമുക്കൊരു കാര്യം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വയം നമ്മൾ കൂട്ടത്തിൽ ചെന്നാലും നമ്മുടെ അഭിപ്രായം തന്നെ പറയും. ഇനി നമുക്ക് നമ്മളിപ്പോ തെറ്റാണെന്ന് തോന്നുന്നു, നമ്മുടെ തെറ്റുകൊണ്ടും ആവാം. നമുക്കൊരു കാര്യം തെറ്റാണെന്ന് തോന്നി വിചാരിച്ച് തെറ്റാണെന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണയായിരിക്കും, ശരിയെ നമ്മൾ തെറ്റുന്നതായിരിക്കുന്നതായിരിക്കും. അപ്പോൾ സമൂഹം പൊതുവായി ചർച്ച ചെയ്യുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളിലാണോ ശരി, നമ്മളെ എതിർക്കുന്നവരിലാണോ ശരി എന്നാണ്. ആണ് പറയുന്നത് ബോധവൽക്കരണം എന്ന് പറയും. നമ്മൾ ഒരു കാര്യം ശരിയെന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചതുകൊണ്ട് ശരിയാവണമെന്നുണ്ട്, ഇല്ല തെറ്റാവും, അങ്ങനെയൊന്നുമില്ല. അപ്പോ നമ്മൾ അതാണ് പറയുന്നത്, അത് പൊതുവായ സ്ഥലത്ത് വന്ന് ചർച്ച ചെയ്യണം. അത് ഞാൻ പറഞ്ഞില്ലേ, പൊതുവിലെ തെറ്റ് കൂടുതൽ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ പൊതുവായ പെരുമാറ്റച്ചട്ടമില്ല. സന്യാസി എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം, പിന്നെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അതിനൊരു പൊതുധാരണ ഈ എന്താണ് കോടതി ഉണ്ടാക്കി കൊടുത്ത സ്കീം അതെന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. സന്യാസിമാരുടെ പെരുമാറ്റച്ചട്ടം അല്ല അത്. അപ്പോൾ അങ്ങനെ ഒരു പൊതുവായ പെരുമാറ്റച്ചട്ടം സന്യാസിമാർക്കില്ല എന്നാണ് ഒരു തരത്തിൽ. അതാണ് അപ്പൊ ഒരു അപ്പൊ അത് ആദ്യം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. സാറിന് പല പ്രസ്ഥാനങ്ങളും നിങ്ങൾ ചെന്ന് നോക്കുക, സന്യാസിമാര് പരസ്പരം പിന്നെ എന്താണ് സംസാരിക്കുന്നത് റെസ്പെക്റ്റോടുകൂടിയാ സംസാരിക്കുന്നത്. ഇവിടുത്തെ സന്യാസിമാർ സംസാരിക്കുന്നത് നിങ്ങളുടെ പകരം മീൻ ചന്തയിൽ മീൻ ലേലം വിളിക്കുന്നിടത്ത് ആൾക്കാരുടെ ഭാഷയില്ല. ഇവിടെ സന്യാസിമാർ പരസ്പരം എടാ പാടാ പോടാ മറ്റവനെ മറിച്ചവനെ ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. അതുപോലെ അത്തരം ഒരു ബോധം പോലും സന്യാസിമാർക്ക് മാന്യമായി പെരുമാറുക എന്ന് പറയുന്ന പോലും അറിയത്തില്ല. അപ്പോ അത് ആണ്, നിങ്ങളുടെ വരെ പോയിട്ടുണ്ടോ മീൻ കൊണ്ടിറങ്ങുന്നിടത്ത്? കള്ളം പറയരുത്, പോയിട്ടില്ല പോയിട്ടില്ല പോയിട്ടില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ട്, പോയിട്ടാ പറയും. അവിടെ അവർ പറയുന്ന ഭാഷ ചീത്തയാണ്, ബിസിനസ് ഒക്കെ നടത്തുന്ന ചീത്ത ഭാഷ. അല്ല അവിടെ അല്ല, അവിടെ തന്നെ പോണം അത് കാണണം. അപ്പോ അത് അങ്ങനെയാണ്. അപ്പോ അപ്പൊ അവർക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണോ സന്യാസിമാർക്ക്? അതാ ഞാൻ പറയുന്നത്, പൊതു പെരുമാറ്റച്ചട്ടം വേണം സന്യാസി. അപ്പോ എങ്ങനെ അവിടെയൊക്കെ ആൾക്കാർ എത്ര ഡീസന്റ് ആണെന്ന് പറയുന്നത്? ഞാനവിടെ പോയിട്ടുണ്ട്, ഞാൻ 4 വർഷം അവിടെ മിഷനിൽ ഞാൻ സേവനം ചെയ്യാണ്. 4 വർഷം എത്ര ഡീസന്റ് അവർ പരസ്പരം പെരുമാറുന്നു. പൊളിറ്റിക്സ് ഒക്കെ അവിടെയുണ്ട്, പക്ഷെ ഡീസന്റ് പൊളിറ്റിക്സ് ആണ്. ഇവിടത്തെ പോലെയുള്ള തറക്കളികളല്ല. എന്തായാലും ശരി, അവർക്കൊരു പരസ്പരം ഒരു എന്തുണ്ട്, ഒരു പരസ്പര ധാരണി. അത് വേറെ കാര്യമുണ്ട്, ഈ രാമകൃഷ്ണ മിഷനിൽ കിടന്ന് പഴകിയ ആളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാറി ഇവിടെ വരുമ്പോൾ. പിന്നെ അവന്റെ രാമകൃഷ്ണ സംസ്കാരം പോകും, ഇവിടുത്തെ പുതിയ സംസ്കാരമാവും. അതാണ് കാണുന്നത്. അപ്പൊ അത് അടിസ്ഥാനപരമായി മാറ്റണം. ഒന്നുമില്ലെങ്കിൽ അത്രയൊന്നും വേണ്ടെങ്കിലും പരസ്പരം പെരുമാറുന്ന ഒരു മാന്യതയിൽ പെരുമാറുക എന്നുള്ളത് അതുപോലും ഇല്ല. ഈ നീണ്ടകര കൾച്ചറാണ്, അതാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ ഞാൻ പറയുന്ന പൊതുപെരുമാറ്റം. രാമകൃഷ്ണ മിഷനിലെ ഒരു നിയമം മാത്രം പറയാം, രാമകൃഷ്ണ മിഷനിലെ ഒരു സന്യാസി എവിടെയെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവര് രാമകൃഷ്ണ ആശ്രമത്തിന്റെ ബ്രാഞ്ചിൽ പോയി താമസിക്കുന്നു, ഏതെങ്കിലും ഭക്തന്റെ വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ല. അതാണ് അവിടെ തന്നെ ഇവര് താമസിക്കുന്നെങ്കിൽ ബ്രാഞ്ചിൽ പോയി അവിടെ താമസിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ താമസിക്കും. ഭക്തന്മാരുടെ വീട്ടിൽ പോയി താമസിക്കുക, അതിനൊക്കെ പ്രത്യേകം പെർമിഷൻ വാങ്ങിക്കണം. അങ്ങനെയൊക്കെ അതുകൊണ്ടല്ലേ അത് ഇതുപോലെ അവിടെ പൊളിറ്റിക്സ് കൊണ്ട്, അവിടെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുകയാണ്, കുറച്ച് ഡീസന്റ് ആയ പൊളിറ്റിക്സ് ആണ് അത് കൈകാര്യം ചെയ്യാൻ. ഇവിടത്തെ പോലെയാണ് അത് വേണം. ഒരു സ്ഥാപനത്തിന്റെ അന്തസ്സ് സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള ഇത് വേണം. അങ്ങനെ ഉണ്ടായാലും ശരി എന്ന് പറഞ്ഞ് ഇതൊക്കെ പോട്ടെ.